48 ദശകം. കുതൂഹലം പൂണ്ടു പുകഴ്ത്തി വാനിലെ ജനങ്ങൾ ദാമോദരനെന്നു നിന്നെയും മൃദൂദരൻ കണ്ടിതടുത്തു ഉരൽക്കടുത്തണഞ്ഞു നിൽക്കേ കകുപദ്വയം ഭവാൻ കുബേരപുത്രൻ നളകൂപരാഖ്യനും പരൻ മണിഗ്രീവനിരി പ്രസിദ്ധനും മഹേശ്വരപ്രീതിയിൽ മത്തചിത്തരായി ഭവാനയോർക്കാതെ നടന്നിതേറനാൾ മതോദ്ധതന്മാരവർ മദ്യസേവയാൽ മതിച്ചുപാടും പല തന്നിമാരുടും ദിഗംബരന്മാർ കളിയാടി ഗംഗയിൽ ഭവൽപരൻ നാരദയോഗി കണ്ടുപോൽ ഭയത്തിനാൽ സ്ത്രീകൾ ഉടുത്തു പിന്നെയും മനസ്സിലുണ്ടോരിവരെ മുനീശ്വരൻ ഭവൽപരത്വത്തിനു ശാന്തി കൈവരാൻ ശപിച്ചുപോൽ സൗഖ്യമതെങ്ങ് അശാന്തനിൽ വസിക്കുവിൻ നീർമരുതായ അനേകനാൾ നിജമ്പദം ചേരുക വിഷ്ണു ദർശനാൽ മഹർവിജുൽകകുഭങ്ങളായി നിന്നിടുന്നിതമ്പാടിയിൽ നിന്റെ ഭക്തരായി ഇഴച്ചുകൊണ്ടങ്ങുരൽ നീ പതുക്കവെ കടന്നിതാ നീർമരുതാം മരങ്ങൾ തൻ ഇടയ്ക്ക് തട്ടിയിട്ടുരലും വിലങ്ങനെ തരുക്കൾ ജീർണിച്ചവ മണ്ണിൽ വീഴുകയായി പുഴക്കിയിട്ടാൻ തരുവിൻ യുഗം ഭവാനുടൻ തദന്തസ്ഥിതരായ രണ്ടുപേർ തേജസ്സിലും യക്ഷയുവാക്കൾ നിന്നെയും ഗോവിന്ദ വാഴ്ത്തി സ്തുതി ചെയ്തു തിന്നുപോൽ ശിവാദി സംസേവകനും ഭവാങ്കൽ വന്നണഞ്ഞിടും സാത്വികരായി ഭവിച്ചിടും മഹാമുനി പ്രീതി അണച്ചു നിൻപദം വരം വരിച്ചാരിവർ പൂർണ്ണഭക്തിയെ മഹാമരം പൊട്ടി അടർന്നൊരൊച്ച കേട്ടണഞ്ഞു ഗോപാലക ഗോപികാജനം നാണിച്ച നിൻ മാതൃമുഖത്തു നോക്കിയും നന്ദൻ ഭവൽപാശമറുത്തു മോക്ഷദാ പെരുത്ത വൃക്ഷദ്വയമധ്യകൻ സുതൻ ഹരിപ്രഭാവാൽ പരിപാലിതൻ ദൃഢം ഈ വെണ്ണമോതി ഗൃഹസീംനി കൊണ്ടുപോയി ഭവാനെ വാതേശ ഗതം മുടിക്കമേ.